ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും സച്ചിദാനന്ദത്തെ അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെയും പറയുന്നത് ആരും എന്ന് വെച്ചാൽ എല്ലാവരും സാക്ഷാത് അനുഭവിക്കുന്നു, പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള സാദൃശ്യം. അപ്പൊ എല്ലാവരും അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ അനുഭവം എന്ന് പറയുന്നത് ഒരു സാമാന്യ അനുഭവം. ജ്ഞാനി അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശേഷാനുഭവം. അപ്പൊ അവിടെ ഇവിടെയും പറയുന്ന എന്താണ്? സാമാന്യമായ അനുഭവമാണ്. എന്നാലേ എല്ലാവരും അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ജ്ഞാനി അജ്ഞാനി എന്ന് പറയുന്ന ഒരു ഭേദമില്ലാതെ വരും. ഇവിടെ ഗുരു പറയുന്നത് എന്താണ്? ജ്ഞാനിക്ക് സത്വലോകത്ത് സുഖസുഖം എന്നടത്തും പറയുന്നത്. അപ്പൊ ജ്ഞാനിയുടെ അനുഭവം വേറെ, അജ്ഞന്റെ അനുഭവം വേറെ, രണ്ടായിട്ടാ പറയുന്നത്. അപ്പോ അജ്ഞന്റെ അനുഭവത്തിലും ഉണ്ട് സച്ചിദാനന്ദം, പക്ഷേ ആ സച്ചിദാനന്ദ എന്തെന്നറിയുന്നു. എന്താണ് ഇതായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ആനന്ദം സത്വം? അജ്ഞനത് അറിയുന്നില്ല, അനുഭവത്തിലുണ്ടവന്. അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തിന്റെ സാമാന്യമായ അനുഭവം. ജ്ഞാനി അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തിന്റെ വിശേഷമായ അനുഭവം, ബ്രഹ്മം അല്ലെങ്കിൽ സച്ചിദാനന്ദത്തിൽ. ഇതാണ് രണ്ടും തമ്മിലുള്ള സാദൃശ്യം. ബാക്കി അവിടെ പറയുന്ന കാര്യം ആ ശ്ലോകം വ്യാഖ്യാനിക്കും മനസ്സിൽ. അടുത്ത് വരുന്നത് ജ്ഞാനിക്ക് സത്തുടക്ക് ചിത്ത് സുഖസ്വരൂപം ആനന്ദമല്ല അനുദം അജ്ഞനിത പ്രകാശം കാണുന്നവന് സുഖം അസ്ഥിതയാർന്ന ഭാനമാണ് അർക്കൽ. അന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു ഉലക് ജ്ഞാനിക്ക് സത്ത് ചിത്ത് സുഖസ്വരം. അജ്ഞന് ഇത് ആനന്ദമല്ല അനർഥം അപ്രകാശം. എന്നിവിടെ അന്വയിക്കേണ്ടത് എല്ലാ പദ്യങ്ങളും നമ്മൾ അന്വയിച്ചു തന്നെ മനസ്സിലാക്കും. പരീക്ഷനാഥ സാറിന്റെ വ്യാഖ്യാനത്തിലൊക്കെ വാക്കുകളുടെ അർത്ഥം എഴുതിയിരിക്കും, പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അന്വയം എഴുതത്തില്ല, അതൊരു സൂത്രപ്പണിയാണ്. ഒരു വാക്കിന്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭാവനയിലൂടെ എന്ത് വേണോ പറയാം, കാരണം വാക്കർത്ഥമേ ഉള്ളൂ മനസ്സിൽ. ഭാവനയിൽ എവിടെ എത്തിച്ചേരും? ഇത് സാഹിത്യമല്ല, ഇത് തത്വചിന്തയാണ്. അപ്പൊ അതിരു കടന്ന ഭാവന കൊണ്ട് ഇതിൽ പറയുന്ന തത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. ഭാവന നല്ല അസുഖമുള്ള ഏർപ്പാടാണ്, അത് നമുക്ക് ഭാവനയിൽ രസിക്കാം. ഒരു വാക്ക് കിട്ടി, ഒരർത്ഥം കിട്ടി, ഉടനെ ഭാവനയിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ രസമായിരിക്കും വായിക്കാനും അതിനൊരു. പക്ഷെ അന്വയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണോ? അതായത് വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വാക്കിന്റെ അർത്ഥമാണ്, നമ്മൾ ഭാവന കൂട്ടി ചേർക്കുകയാണ്. അന്വയം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്യമാണ്, വാക്കല്ല. അപ്പോ ആ വാക്യത്തിന്റെ അർത്ഥം കിട്ടും, വാക്യത്തിൽ നിന്നാണ് ആശയം എന്ന് പറയേണ്ടത്. കേവലം വാക്കിൽ നിന്നല്ല. അപ്പോ ഓരോ വാക്യങ്ങളും ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നു, ജ്ഞാനിക്ക് വിലക്ക് സത്ത് ചെത്ത് സുഖസ്വരൂപമാകുന്നു എന്ന് പറഞ്ഞത് ഒരു വാക്യമായി, ക്രിയ നമ്മൾ ചേർത്തോളൂ. അപ്പോൾ ആ വാക്യത്തിൽ നിന്നാണ് ആ വരിയുടെ ആശയം വ്യക്തമാകുന്നത്. അപ്പോൾ മാത്രമേ എഴുതിയ ആള് വിവക്ഷിച്ച അർത്ഥം നോക്കി മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താണ് അവിടെ സുഖമെന്ന് കണ്ടു, ഉടനെ സുഖത്തിന്റെ ലോകത്തിലേക്ക് ഇങ്ങ് പോവുകയാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അതുകൊണ്ട് ഈ അന്യം എഴുതാതെ എഴുതുന്ന വ്യാഖ്യാനങ്ങൾ അത് കൈകൊണ്ട് തൊടാനേ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ആരെഴുതിയായാലും അവര് എന്ത് ചെയ്യണം, അതൊരു അനീതിയാണ് ചെയ്യുന്നത്. അന്വയം എഴുതി ആ വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അവരുടെ ഭാവനയുടെ ലോകത്ത് പോകാം, അത് കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തരുടെയും ആശയം അനുസരിച്ച് ആശയത്തെ വിപുലമാക്കാം, അതൊക്കെ ഓരോരുത്തരുടെ അറിവും കഴിവും അനുസരിച്ചാണ്. പക്ഷെ അന്വയം വളരെ നിർബന്ധമാണ്. അല്ല, എങ്ങനെയാണ് ആ വാക്യത്തിന്റെ അർത്ഥം കിട്ടുന്നത്? ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, വ്യാഖ്യാനിക്കുന്നവർക്ക് വാക്കിന്റെ അർത്ഥം കിട്ടി, അവർ എഴുതിയില്ലെങ്കിലും അവരുടെ മനസ്സിൽ അന്വയമുണ്ട്, അങ്ങനെ അന്വയത്തിന്റെ അർത്ഥമാണ് പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവരെഴുതിയില്ല അന്വയം അന്യാർത്ഥം, പക്ഷെ അവരുടെ ഉള്ളിൽ അന്യാർത്ഥം ഉണ്ട്. അതും ശരിയല്ല. എന്തുകൊണ്ട്? ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് വായിക്കുന്നവന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവർ പറയുന്ന അർത്ഥം എങ്ങനെയാണ് ഇതിൽ നിന്ന് കിട്ടിയതെന്നുള്ളത് അന്വയത്തിലൂടെ വായിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അങ്ങനെ മനസ്സിലാക്കും. വായിക്കുന്നതാണ് ഇത് മനസ്സിലാക്കാനേ വായിക്കുന്നു. അപ്പൊ അതിന്റെ അന്വയത്തിൽ നിന്ന് എങ്ങനെ അർത്ഥം കിട്ടുന്നു അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരിയെന്നുള്ള കേവലം ഒരു വിശ്വാസത്തിന് മുമ്പോട്ട് പോകേണ്ടി വരും. ഇത് കേവലം വിശ്വാസത്തിന്റെ വിഷയമല്ല, ഇത് ചിന്തയുടെ വിഷയമാണ്, വിചാരത്തിന്റെ വിഷയമാണ്. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, വെറുതെ വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് അന്യം വളരെ നിർബന്ധമായി. എന്നാല് വായിക്കുന്നവർക്ക് ആ ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വന്നതെന്ന് മനസ്സിലാവും. അല്ലാതെ എഴുതിയ ആളുടെ മനസ്സിൽ തന്നെ വരുന്ന അത് വായിക്കുന്ന ആളുടെ മനസ്സിൽ വരത്തില്ല. ഇതൊക്കെ വായിക്കുന്ന ആളുടെ മനസ്സിൽ വരണം. അതുകൊണ്ട് ഇങ്ങനെ ഓരോ പദങ്ങളുടെ അർത്ഥം മാത്രം എഴുതുക എന്നിട്ട് വ്യാഖ്യാനിക്കുക, അതൊരു വ്യാഖ്യാന രീതിയല്ല. പഴയകാലത്താണെങ്കിൽ പ്രത്യേകം പറയും, പദശ്ചേത പദാർത്ഥോക്തി വിഗ്രഹവും വാക്യയോജന, പദങ്ങൾ പിരിക്കണം, പിന്നെ ആ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ വിഗ്രഹിച്ചർത്ഥം പറയണമെങ്കിൽ എന്നുവെച്ചാൽ ഭാഷയുടെ നിയമങ്ങൾക്കനുസരിച്ചർത്ഥം പറയണമെങ്കിൽ അത് പറയണം. ഈ ശബ്ദത്തിന് പ്രകൃതി എന്താണ്, പ്രത്യേകം എന്താണ്, അതുകൊണ്ട് എന്തർത്ഥം കിട്ടുന്നു എന്ന് പറയേണ്ടടത്ത് അത് പറയണം. പിന്നെ വാക്യയോജന, പദങ്ങളെ അന്വയിച്ച് വാക്യം. ഇത്രയും വ്യാഖ്യാനത്തിൽ അടിസ്ഥാനമായി വരേണ്ടതാണ്. അതില്ലാതെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ശരിയാവും. പിന്നെ ഇതിന് വേറൊരു മറുവശമുണ്ട്, അങ്ങനെ അന്വയിക്കാതെയും അർത്ഥം പറയാം. എവിടെയാണ്? എവിടെയാണ്? എവിടെയാണോ ആ പദ്യത്തിൽ നേരിട്ട് തന്നെ അന്വയമുള്ളത്, പദ്യത്തിൽ നേരിട്ട് അന്വയമുണ്ട്. അന്വയക്രമത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അന്വയിക്കേണ്ട കാര്യം. ആശയം പറഞ്ഞാണ്. പക്ഷെ വ്യാഖ്യാനിക്കുന്ന ആളത് പറയണം, എന്തുകൊണ്ട് അന്വയം എഴുതുന്നില്ല. അതിനാണ് വ്യാഖ്യാനങ്ങൾ പലയിടത്തും പറയുന്നത് സ്പഷ്ടാർത്ഥം. സ്പഷ്ടാർത്ഥം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ആ പദത്തിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്, വ്യുത്പത്തി വ്യക്തമാണ്, അന്വയം ഇതിൽ തന്നെ ഉണ്ട്. താൻ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യം അങ്ങനെയുള്ളടത്ത് അന്വയം എഴുതാതെയും വ്യാഖ്യാനം. ഉദാഹരണം, ദൈവമേ കാത്തുകൊടുക്കാണ് കൈവിടാതെ ഞങ്ങൾ ഈ രണ്ടുപേരും, അത് വളരെ സ്പഷ്ടമാണ്. വരികളിൽ തന്നെ അതിന്റെ അന്വയമുണ്ട്. നമ്മൾ ദൈവമേ അങ്ങ് കാത്തുകൊള്ളുക എന്ന് പറഞ്ഞില്ലെങ്കിൽ കാത്തുകൊള്ളുക അങ്ങ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒന്നും തന്നെ സ്പഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അന്വയം എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സാധാരണ വ്യാഖ്യാനിക്കുന്നവർ സ്പഷ്ടാർത്ഥം എന്നോട് എഴുതിയിരിക്കുന്നു. ഇനി അത്തരം കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇനി ആശയ വിപുലീകരണമാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. ആശയത്തെ വിപുലമാണ്. ഇതുപോലെ അടിസ്ഥാന നിയമങ്ങളാണ്. ഇന്ന് ചിലർ പറയും എന്താണ് വ്യാഖ്യാനം എഴുതിയിട്ട് പറയും, ഇതൊക്കെ എന്റെ വെളിപാടാണ്, എനിക്കിങ്ങനെ ഇരുന്നപ്പോ തോന്നിയതാണ്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത് എന്നറിയാം? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചിലർ പറയും ഇതൊക്കെ എന്റെ വെളിപാടാണ്, ഞാനിങ്ങനെ കുത്തിയിരുന്നപ്പോ എനിക്ക് വെളിപാടുണ്ടായി, അത് എഴുതി വെക്കുകയാണ് എന്ന് പറഞ്ഞ് ഓരോന്ന് എഴുതി വയ്ക്കും. എന്താ അങ്ങനെ അവർ പറയാൻ കാരണം? എന്താണ്? അതുകൊണ്ടല്ല. അതായത് ഇവർ കേട്ടിട്ടുണ്ട് ഈ കൃതികളൊക്കെ എന്ന് പറയുന്നത് ഗുരുദേവനൊരു വെളിപാടായി വന്നാണ് എന്നിവർ ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ വെളിപാടായി വന്നുകൊണ്ട് തന്റെ വ്യാഖ്യാനം എന്താണ്? ഗുരുവിന് സമമായി വരുന്ന ഒരു വെളിപാടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് വെളിപാടായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ ഗുരുവിന്റെ വെളിപാടാണ്. ഞാനും അതുപോലെ തന്നെ ഒരു വെളിപാടുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെളിപാടെന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കുക. ഈ ഇവിടെ പറയുന്നതൊക്കെ എന്താണ്? ഒരു ശാസ്ത്രത്തിന്റെ തത്വത്തെക്കുറിച്ച് പറയണം, സിദ്ധാന്തത്തെക്കുറിച്ച് പറയണം, ഒരു ശാസ്ത്രത്തിന്റെ നിഗമനങ്ങളെ കുറിച്ച് പറയുകയാണ്. അത് ഗ്രഹിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഗ്രഹിക്കുന്നത് പലരും പലതരത്തിലായിരിക്കും. പല രീതിയിലായിരിക്കും. പിന്നെ ശാസ്ത്രത്തിന്റെ പ്രക്രിയ അനുസരിച്ച് പറയുക, തത്വത്തെ പറയുക, സിദ്ധാന്തത്തെ പറയുക എന്ന് പറയുമ്പോൾ അത് ഒരു പരിധി വരെയെങ്കിലും ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കേണ്ടി വരും. എല്ലാം വെളിപാടാകത്തില്ല, കാരണം ശാസ്ത്രത്തിന്റെ പ്രക്രിയയാണ് കാണുന്നത്. അപ്പോൾ അത് വലിയൊരു പരിധി വരെ അത് ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിക്കുന്നതും, പിന്നെ അതിന്റെ ഒരു സംശീകരണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിനു വേണമെങ്കിൽ നമുക്ക് വെളിപാടെന്നൊക്കെ പറയാം. ഒരാളിങ്ങനെ അതിനെ സംശീകരിച്ചു. ഇത്ര എഴുത്തുകൾ രണ്ടും വരും, കേവലം വെളിപാടല്ല. കാരണം ഇതിൽ ശാസ്ത്രത്തിന്റെ പ്രക്രിയയിൽ കാണാമെന്ന് വെച്ചാൽ പഴയകാലത്ത് ആൾക്കാർ പറഞ്ഞതിന്റെ ആവർത്തനം ഇതിനകത്ത് കാണാം. പിന്നെ അത് താൻ സ്വാംശീകരിച്ചതിന്റെ പ്രത്യേകതയും അതിൽ കാണും. രണ്ടും കാണും. ആ താൻ സംശീകരിക്കുന്നതിനാണെന്ന് പറയുന്നത് തന്റെ അനുഭവം അനുഭൂതി അല്ലെങ്കിൽ സാക്ഷാത്കാരം അല്ലെങ്കിൽ വെളിപാടെന്നൊക്കെ പറയുന്നു. അത് കേവലം അതിന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ അതിന് ശാസ്ത്രത്തിന്റെ പ്രക്രിയകൾ വരത്തില്ല. എനിക്ക് പഴയകാലത്ത് ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതിന്റെ ബന്ധങ്ങളിലേക്ക് വരത്തില്ല. അത് വരുന്നുണ്ട് ധാരാളം, ആ സങ്കേതങ്ങൾ വരുന്നുണ്ട്, പരിഭാഷകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോ ഒരു പരിധിവരെ ഇതെന്താണ്, ശാസ്ത്രബദ്ധമാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ നിഷേധിക്കുകയല്ല, ഇത് രണ്ടും ഉണ്ട്. അതാണ് ഇതിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അർത്ഥം പറയുമ്പോൾ നമ്മൾ അന്വയം അനുസരിച്ച് തന്നെ ഇതൊരു ശാസ്ത്രമായതാണ് അർത്ഥം പറയണം എന്നാണ് പറഞ്ഞു വരുന്നത്. വായിച്ചിട്ട് വെളിപാടാണെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതി കയറ്റരുത്. ഇന്നത്തെ സമൂഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ വെളിപാടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പ് പോയി എന്ത് പറഞ്ഞാലും അവർക്ക് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല, നിങ്ങൾ വേഷം മാറിയതല്ല, ഇത് നിങ്ങളുടെ ഒറിജിനൽ വേഷമെന്നല്ല, പുതിയ വേഷങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പറയുന്നത് എന്താണെന്നും അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവിടെ ചെലവാകും, കാരണം യാഥാർത്ഥ്യം അറിയത്തില്ല. നിങ്ങളുടെ യാഥാർത്ഥ്യം അറിയത്തില്ല, നിങ്ങൾ പറയുന്നതിന്റെ യാഥാർത്ഥ്യവും ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ അത് പോരല്ലോ, നമ്മളുടെ യാഥാർത്ഥ്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്നതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി തന്നെ പറയും. നമ്മൾ പുറത്ത് പ്രഭാഷണത്തിൽ വേഷമൊക്കെ മാറി ഇങ്ങനെ ഗാഭീരങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഞാൻ സ്വാമിയുടെ അച്ഛനാരാ അമ്മയാരാ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയും, എന്താ പറയുക, എന്താ പറയും, അതേ സന്യാസി അവർ പറയുന്നത് അത് പൂർവാശ്രമമാണോ എന്ന് ചോദിക്കരുത്, അതൊന്നും പറയത്തില്ല. ആണ് പൊതുവെ പറയുന്നു, ഞാൻ പറയാറില്ല. ഇങ്ങനെ എന്തോ അങ്ങനെ ശ്രീനാരായണ എന്താ അതെ, ഹിന്ദുക്കൾക്ക് നിയമമുണ്ട്, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഹിന്ദു സന്യാസിമാർക്ക് അതിന് പ്രത്യേക നിയമമുണ്ട്. ഗുരു അച്ഛന് പകരം ഗുരു എന്റെ പേര് ഉപയോഗിക്കും, പക്ഷെ അവിടെ ഗുരു എന്ന് കാണിക്കും, ഗുരു എന്ന് കാണിച്ചിട്ട് അത് നിയമപരമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോ ആശ്രമങ്ങളിലൊക്കെ സ്വത്ത് തർക്കം വരുന്നുണ്ട്, ആശ്രമത്തിന്റെ സ്വത്ത് എടുത്ത് ആർക്കാണ് വേണ്ടതെന്നുള്ള തർക്കം വരുമ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അയാള് പറയുകയാണ് ഗുരു ഇന്നാരാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഗുരുവിന്റെ പാരമ്പര്യ സ്വത്തിന് അവകാശമുണ്ട്, പഴയ മടങ്ങുകളിലും മറ്റും നിയമപരമായ അംഗീകാരമുള്ളതാണ്. അപ്പോ നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരു ശ്രീനാരായണ ഗുരു എന്ന് കാണിക്കാം, പക്ഷെ അച്ഛൻ ശ്രീനാരായണ ഗുരു എന്ന് കാണിക്കരുത്. അങ്ങനെ ആ പാതിരി സ്നേഹം എന്ന് ചോദിക്കുന്നത് സാറിന് അതറിയാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷെ സന്യാസിക്ക് ഗുരു എന്നെഴുതിയ അവരംഗീകരിക്കേണ്ടി വരും. നമ്മള് ഗുരു സ്നേഹം എന്നെഴുതി പേരെഴുതി കഴിഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തെ കുറിച്ച് അറിവില്ലാത്ത ചിലപ്പോൾ വരുന്നവര് പറയാം അതുപോലെ അച്ഛന്റെ പേരെഴുതുന്നൊക്കെ പറഞ്ഞെന്ന് വരും. അതറിയാത്തതുകൊണ്ടാണ് സന്യാസിമാർക്ക് ഗുരുവിന്റെ പേരെഴുതിയാൽ മതി, അച്ഛന്റെ പേരെഴുതേണ്ട ആവശ്യമില്ല. കാരണം അത് എന്താണ് പാരമ്പര്യമായ സ്വത്തവകാശത്തിന്റെ ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് അതിന് നിയമപരമായി അങ്ങനെ ഒരു നിയമസാധ്യതയുള്ളതുകൊണ്ടാണ്. ഇവിടെയുള്ള ഈ എന്താണ് ഇതിന് പേര് ചേരാ ചേർക്കാനൊക്കെ വരുന്നവര് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതിന് നിയമപരമായ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരെഴുതിയിട്ട് താഴെ ഗുരു ഒന്ന് പേര് ചേർക്കാം. അല്ല, അച്ഛനെന്ന് എഴുതിയിട്ടാണ് ഗുരുവിന്റെ പേര് ചേർക്കുന്നത്, തന്തയില്ലായ്മയാണ് എന്ന് പറയുകയും അച്ഛനെന്ന് എഴുതിയിട്ട് ഗുരുവിന്റെ പേര് ചേർക്കാം പാടില്ല, അത് തന്തയില്ലായ്മയാണ്. ഗുരു എന്നെഴുതിയിട്ട് ഗുരുവിന്റെ പേര് ചേർക്കും ഒരു ദോഷമൊന്നുമില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ബാധിക്കും, അതിന് നിയമമുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അച്ഛനെന്നെഴുതി അച്ഛന്റെ പേര് ചേർക്കുക, ചേർക്കാൻ പ്രയാസമുണ്ടെങ്കിൽ. അത് പ്രയാസമുണ്ടെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പോഴേക്കല്ലേ ട്രസ്റ്റൊക്കെ വരുന്നു, പഴയകാലത്ത് അങ്ങനെ ഉണ്ടല്ലോ. പാരമ്പര്യമായിട്ടാണ് സ്വത്ത് വരുന്നത്, സന്യാസ ആശ്രമങ്ങളുടെയും ഒക്കെ സ്വത്ത് വരുന്നത് പാരമ്പര്യമായിട്ടാണ്. അപ്പോൾ ഗുരുവിന്റെ സ്വത്തിന് ശിക്ഷണ അവകാശമുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചേർത്തേ പറ്റും. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളു. അപ്പോൾ എന്നാലേ അവർക്ക് അവകാശം വരത്തുള്ളൂ. ഞാൻ പിന്നെ എന്റെ അച്ഛന്റെ പേരാ ചേർത്ത് ആധാർ കാർഡിനും എല്ലാ രേഖയാണ്. കാരണം ഗുരുവിന്റെ പേര് ചേർക്കാത്ത എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ആരെ പേര് ചേർക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായി. ഒരു ഗുരുവല്ല, ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അച്ഛൻ എന്തായാലും പലതാവത്തില്ല, ഗുരു നമുക്ക് പലതാകാം, അച്ഛൻ പലതാകത്തില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പേരും ചേർക്കും, പ്രശ്നം തീർന്നല്ല. ഗുരുദേവന്റെ അടുത്ത് തന്നെ ഗുരുവാരെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു, ദേവന്മാര് മനുഷ്യരും. അപ്പൊ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ഒരാളല്ല. ശരിക്കും അതാണ് വാസ്തവം, ഒരാൾക്ക് ഒരു ഗുരുവായിട്ട് മാത്രം കാണത്തില്ല, ഒരുപാട് ഗുരുക്കന്മാര് കാണും. ഇന്നലെ ആൾക്കാർ വെറുതെ ആണല്ലോ, എനിക്കൊരു ഗുരുവേ ഉള്ളൂ എന്ന് വെറുതെയാണ്. ഇവിടെ പറയുന്ന ഇതാണ് ജ്ഞാനിക്ക് സത്വലത് ചിത്ത സുഖസ്വരൂപം. ഇതിലും അതുപോലെ തന്നെ ആദ്യത്തെ രണ്ടുപേരിൽ ആ സിദ്ധാന്തം, രണ്ടാമത്തെ രണ്ടുപേരിൽ അതിന്റെ ഒരു ഭാഗത്തിനൊരു ഉദാഹരണം. അത് വളരെ സ്പഷ്ടമാണ്. അന്വയത്തിൽ പ്രശ്നം അജ്ഞന് ഇത് എന്ന് പറഞ്ഞാൽ എന്ത്, ഉലകം ആനന്ദമല്ല, അനർഥമാണ് എന്ന് വെച്ചാൽ എന്താണ്, അസത്യമാണ്, അപ്രകാശമല്ല, എന്നുവെച്ചാൽ ചിത്തല്ല, നേരത്തെ പറഞ്ഞ ചിത്തല്ല. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്? ഞാനെ സംബന്ധിച്ച് ഈ ലോകം സച്ചിദാനന്ദമാണ്. ബ്രഹ്മമെന്നും പറയാം, പക്ഷെ ബ്രഹ്മമെന്ന് പറഞ്ഞതിന് വലിയ അംഗീകാരമില്ല. സച്ചിദാനന്ദം എന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ്. ജ്ഞാനിക്ക് പ്രപഞ്ച സച്ചിദാനന്ദമാണ്. അപ്പൊ പ്രപഞ്ചം സച്ചിദാനന്ദമാണ്, ഇതാണ് ഇനി പറയുന്ന സിദ്ധാന്തം. ഇത് രണ്ടു തരത്തിൽ പറയാം അദ്വൈതത്തിൽ. ഒന്നെന്താണ്? പ്രപഞ്ചം സച്ചിദാനന്ദമാണ്. വേറെ രീതിയിൽ പറയും, എങ്ങനെയാണ്? തിരിച്ച് സച്ചിദാനന്ദം പ്രപഞ്ചമാണ്. രണ്ട് ശരിയാണ്, രണ്ടിനും അർത്ഥ വ്യത്യാസം. അദ്വൈതത്തിൽ ഇതൊക്കെ അദ്വൈത വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പറയുന്നത് എന്റെ സിദ്ധാന്തമൊന്നും. അദ്വൈതത്തിൽ രണ്ട് പറഞ്ഞാലും അർത്ഥ വ്യത്യാസമല്ലോ. ഒന്നെങ്ങനെ പറയാം, ഇവിടെ പറഞ്ഞ പോലെ ഉലക് സച്ചിദാനന്ദമാണെന്ന് പറയാം, അല്ലെങ്കിൽ സച്ചിദാനന്ദം ഉള്ളതാണ്. ജഗത് ബ്രഹ്മ എന്ന് പറയും, ഇവിടെ പറയുന്നതാണ് ജഗത്ത്, ഈ പ്രപഞ്ചം ബ്രഹ്മമാണ്, ഉലക് സച്ചിദാനന്ദമാണ്. ഈ സിദ്ധാന്തം ശങ്കരാചാര്യരൊക്കെ പറയുന്ന സിദ്ധാന്തമാണ്. തിരിച്ചും പറയും, സർവം കല്ലിതം ബ്രഹ്മ, ഇത് ബ്രഹ്മമാണ്, ഇതം ബ്രഹ്മം, സർവം ഇതം ബ്രഹ്മ. അതിനോട് പറയും ഈ ഉലക് ബ്രഹ്മമാണ്. ബ്രഹ്മേയം ഏതം സർവം, ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം. ഇത് പഴയകാലത്തെ പറഞ്ഞു വരുന്നതാണ്, അദ്വൈത പരമ്പരയിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പുതിയൊരു കാര്യമൊന്നുമില്ല. അത് ആ ശാസ്ത്രങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരാണ് പറയുന്നത്. ഇത് ആദ്യം പറഞ്ഞ ഗുരുവാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. വെറുതെ വേറെ ആരും പറഞ്ഞിട്ടില്ലെന്നറിയാൻ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടാണോ പറയുന്നത്? അപ്പൊ രണ്ടു രീതിയിലും പറയാം. ഒന്ന്, ഈ പ്രപഞ്ചം സച്ചിദാനന്ദമാണ്, അല്ലെങ്കിൽ സച്ചിദാനന്ദം പ്രപഞ്ചമാണ്. അവിടെ അത് പക്ഷെ ഇതാര് പറയുന്നു? ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇതൊന്നും എല്ലാവരും പറയത്തില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ സച്ചിദാനന്ദ തത്വത്തെ അറിയുന്നവൻ, അതും സച്ചിദാനന്ദത്തെ അദ്വൈതമായി അറിയുന്നവനെ ഇത് പറയാൻ പറ്റും. ജ്ഞാനികൾ പലതരത്തിലുണ്ട്, അത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഇത് അദ്വൈത ജ്ഞാനികളെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ വിശിഷ്ടാദ്വൈതി ജ്ഞാനിയാണ്, ദ്വൈതി ജ്ഞാനിയാണ്, അവരാരും ഇങ്ങനെ പറയത്തില്ല. അവർ പറയുമ്പോൾ അവരുടേതായ വ്യാഖ്യാനം വരും. ജ്ഞാനി എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താണ്, ആരാണ്, എങ്ങനെയുള്ള ജ്ഞാനിയാണെന്നുകൂടെ നിൽക്കുന്നു. അദ്വൈത ജ്ഞാനിയാണെന്ന് വെച്ചാൽ അദ്വൈതത്തെ കുറിച്ച് അറിവുള്ള ആളാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് ജഗത്ത് സച്ചിദാനന്ദമാണ്, പിന്നെ അങ്ങനെ പറയുന്നതിന്റെ വിശദീകരണം, അദ്വൈതികളുടെ വിശദീകരണം വേറെയാണ്. അപ്പൊ ഈ ജഗത്ത് സച്ചിദാനന്ദമാണ് എന്ന് ഞാനി അറിവുള്ളവൻ അറിയുന്നവൻ പറയുന്നു. അത് അദ്വൈതിയാണെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു? പ്രധാനമായി നോക്കേണ്ടത് അതിന്റെ യുക്തി എന്താണെന്നുള്ളതാണ്. എന്താണ് അതിന്റെ യുക്തി? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്, അതിന്റെ യുക്തി എന്താ? മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നത് പോലെ. അതുകൊണ്ടെന്താണ്? പാത്രം മണ്ണ് തന്നെ. അതുകൊണ്ടെന്താ? ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ. ഇത്രയും വളരെ ലളിതമായ യുക്തിയാണ്. ഇതാണ് അദ്വൈതിയുടെ യുക്തിപരമായ അഭിപ്രായം. ഇനി അദ്വൈതിക്ക് വേണമെങ്കിൽ എന്താണ് തന്റെ സാക്ഷാത്കാരമെന്നും പറയാം. അതെങ്ങനെയാണ്? അയാൾ സമാധി പോയി. അദ്വൈതി സമാധി പോയപ്പോ എന്താണ് അയാള് ജഗത്തിന്റെ സ്ഥാനത്ത് കാണുന്ന? എന്തിനെ സമാധിയില്? ബ്രഹ്മത്തെ. ഒരു ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരമാണ്. അപ്പോ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ജഗത്തിനെ അദ്വൈതി സമാധിയിൽ, നിർവികൽപ്പ സമാധിയിൽ എന്ത് കാണുന്നു? ബ്രഹ്മത്തെ. ഇപ്പൊ പറയുന്നു, ഇതുവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആ ജഗത്ത് ഈ ബ്രഹ്മം തന്നെ. അങ്ങനെയും പറയാം എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സമാധി എളുപ്പമല്ലെങ്കിലും ആ സമാധി വിശദീകരണം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരാൾ സമാധി പോയി, അയാള് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു. അയാള് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അറിയുക, അനുഭവിക്കുക, അനുഭവിക്കുന്ന ബ്രഹ്മത്തെ. അത് കഴിഞ്ഞ അയാള് സമാധിയെ കഴിഞ്ഞോട്ടിറങ്ങി വന്നിട്ട് പറയണം, ഈ കാണുന്ന ജഗത്ത് എന്താണ്? ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? ഞാൻ സമാധി പോയി കഴിഞ്ഞപ്പം അവിടെ എന്താ വേണ്ടത്? ബ്രഹ്മത്ത് മാത്രം, ഈ ജഗത്ത് ഇല്ല. അതുകൊണ്ട് ഇത് ബ്രഹ്മം തന്നെ. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഇത് മനസ്സിലാക്കാൻ വലിയ ആനത്തടയൊന്നും വേണ്ട. ആർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ യുക്തി, നേരത്തെ പറഞ്ഞ യുക്തി അനുസരിച്ച് മനസ്സിലാക്കാം. ഈ ജഗത്ത് ബ്രഹ്മം തന്നെ. പക്ഷെ ഇങ്ങനെ പറയുമ്പോ ഇവിടെ ഒരു കാര്യം ഉള്ളതെന്താണ്? ഇങ്ങനെ പറയുന്നവർക്ക് ഈ ജഗത്തിനെ ഇങ്ങനെ പറയണമെങ്കിൽ തന്നെയും, എന്താണ്, ഈ ജഗത്ത് ബ്രഹ്മം തന്നെ എന്ന് പറയണമെങ്കിൽ തന്നെയും ഇവിടെ ഈ ജഗത്തിനെ കൂടാതെ, എന്നുവെച്ചാൽ പ്രപഞ്ചത്തെ കൂടാതെ, സച്ചിദാനന്ദമായ ഒരു ബ്രഹ്മത്തെ കൂടെ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. എന്നാലേ ഇത് പറയാൻ പറ്റും. അതുകൂടെ അംഗീകരിക്കണം. ജഗത്തിനെ അദ്വൈതികൾ എന്താ പറയുന്നത്? നാമരൂപാത്മകം, നാമവും രൂപവും, പേരായിരം പ്രതിഭ എന്നൊക്കെ പറഞ്ഞതാണ്. ഈ നാമരൂപം അതിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് പ്രപഞ്ചമാണ്. ചുരുക്കി പറയുന്നതാണ് നാമരൂപം പ്രപഞ്ചത്തിന്. അപ്പോ അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് അങ്ങനെ ഒരു സച്ചിദാനന്ദം ഇല്ല എന്ന് പറയുന്നവനാണ് അടുത്ത് പറയുന്ന അജ്ഞൻ. അറിവില്ലാത്തവൻ, പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടൊരു സച്ചിദാനന്ദത്തെ അംഗീകരിച്ചാലേ ഈ പ്രപഞ്ചത്തെ സച്ചിദാനന്ദം എന്ന് പറയാൻ പറ്റും. അതുപോലെ പാത്രത്തിൽ നിന്നും വേറിട്ടൊരു മണ്ണിന് അംഗീകരിച്ചാലേ പാത്രം മണ്ണെന്ന് പറയാൻ പറ്റും. പാത്രത്തിൽ നിന്ന് വേറിട്ടൊരു മണ്ണെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് നിങ്ങളിവിടെ ചിന്തിക്കുന്നത്? പാത്രത്തിൽ നിന്ന് വേറിട്ടൊരു മണ്ണെന്ന് വെച്ചു കഴിഞ്ഞാൽ പാത്രമാകാതിരിക്കുന്ന മണ്ണ്. മണ്ണെപ്പോഴും പാത്രമായിട്ടിരിക്കും. പാത്രം മണ്ണെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാത്രമാകാതിരിക്കുന്ന ഒരു മണ്ണ്, ഇവിടെ കിടക്കുന്ന മണ്ണ്, അതിനെ കൂടെ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചാലേ എന്ത് പറയാൻ പറ്റൂ? പാത്രം മണ്ണാണ്. ഇതൊക്കെ വളരെ ലളിതമായി മനസ്സിലാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ എന്താണ് ഈ നാമരൂപം അല്ലാത്ത ഒരു സച്ചിദാനന്ദത്തെ അംഗീകരിച്ചാലേ പറയാൻ പറ്റൂ എന്താണ്, ഈ നാമരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചം സച്ചിദാനന്ദമാണെന്ന് ഗുരു പറയുന്ന രീതി. ഗുരുവിന്റെ വ്യാഖ്യാനം അതാണ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കണം, അത് അംഗീകരിച്ച തീരും. ശരി, ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല, നാമരൂപമാണ് പറയാം, എല്ലാത്തിനും രൂപമുണ്ട് എല്ലാത്തിനും പേരുമുണ്ട്, അതൊക്കെ ശരി. പക്ഷെ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒന്ന് വേറെ ഉണ്ടെന്ന് എങ്ങനെ അംഗീകരിക്കും? മണ്ണിന്റെയും കുടത്തിന്റെയും കാര്യത്തിൽ ശരിയാണ്, പാത്രം നമ്മുടെ ഇരിക്കുന്നു, ഈ പാത്രം ഒരു കാലത്ത് എന്തായിരുന്നു, പാത്രമല്ലാത്ത മണ്ണായിരുന്നു, അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കാലത്ത് മണ്ണായിരുന്നു, പിന്നെ പാത്രമാണ്. ഒരേ പ്രപഞ്ചം ഒരു കാലത്ത് സച്ചിദാനന്ദം എന്നെങ്ങനെ പറയാൻ പറ്റും? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ശാസ്ത്രത്തെ എഴുതി വെച്ചാൽ അംഗീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തും എഴുതി വയ്ക്കാം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ ആർക്കും എന്തും എഴുതി വെച്ചോളി, അത് ഞാൻ എനിക്ക് അംഗീകരിക്കാം മനസ്സില്ല എന്ന് പറഞ്ഞു. യുക്തി വിചാരത്തിന് വരുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണ്? യുക്തി വിചാരത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന എന്താണ്? മണ്ണിൽ നിന്നുണ്ടായ പാത്രം. യുക്തിയുടെ പോരായ്മ മനസ്സിലാവും, മണ്ണിൽ നിന്നുണ്ടായ പാത്രം. ആ പാത്രം ഒരിക്കൽ എങ്ങനെയിരുന്നു? വെറും മണ്ണായിരുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാണെന്നുണ്ട്. രണ്ടും നമുക്ക് പ്രത്യക്ഷമാണ്. ഏത്? മണ്ണും പ്രത്യക്ഷമാണ്. നിങ്ങളുടെ യുക്തി എന്ന് പറയുന്നത് മണ്ണിന് വിജയിക്കും, അല്ലെങ്കിൽ സ്വർണവും ആഭരണവും എന്ന് പറയുന്നു. ഈ യുക്തി ഞങ്ങൾ അംഗീകരിക്കുന്ന എന്തുകൊണ്ട്? ഇത് മണ്ണിലും സ്വർണത്തിലുമൊക്കെ ഇത് സത്യമാണ്. സ്വർണം ഒരു കാലത്ത് സ്വർണമായിരുന്നു, പിന്നെ ആഭരണമായി. മണ്ണൊരു കാലത്ത് മണ്ണായിരുന്നു, അതുപോലെ ആഭരണമായി. ഇത് ശരിയായതുകൊണ്ട് ഇവിടെ വേറെ ഒരു സച്ചിദാനന്ദം ഉണ്ടെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റും. മണ്ണും കുടവും ശരിയായതുകൊണ്ട് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും. ആ യുക്തി അവിടെ മാത്രമേ വിജയിക്കൂ. എവിടെ? മണ്ണിലും കുടത്തിലും. അപ്പൊ ആൾക്കാരെന്താ ധരിക്കുന്നത്? മണ്ണും കുടവും ശരിയായി, അതുകൊണ്ട് എന്താണ് സച്ചിദാനന്ദവും ശരിയാണെന്ന് പറയുന്ന യുക്തിയുണ്ട്. അതെന്താ യുക്തി? ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യത്തിലാണ് നിങ്ങളെ യുക്തി അംഗീകരിക്കുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യമാണെന്ത്? സച്ചിദാനന്ദം. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ബോധ്യപ്പെടാൻ കഴിയാത്ത ഒരു കാര്യത്തെ നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ വെറും മണ്ടന്മാരായുണ്ട്, ബുദ്ധിയുള്ളത് അംഗീകരിക്കും. മണ്ണും കുടവും ശരിയാണ്. സ്വാമിയാർ എപ്പോഴും ഇരുന്നുകൊണ്ട് പറയുന്നതാണ് സ്വർണവും വളയും മണ്ണും കുടവും. ഈ പറയുന്നതുകൊണ്ട് ഇതിനും ഈ സച്ചിദാനന്ദമായിട്ട് എന്താ ബന്ധം? ഇത് രണ്ടും നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്, അതിന് യുക്തിയുണ്ട്, ഒരു തർക്കവുമില്ല. ഇത് ശരിയായതുകൊണ്ട് മറ്റത് ശരിയാണോ എന്ന് പറയുന്നത് എന്താ യുക്തിയുള്ളത്? എന്താ വ്യക്തിയുള്ളത്? ഇത് ശരിയെന്നുള്ളത് ശരി, ഒരു തർക്കമില്ല. ഇത് തർക്കമില്ലാത്തത് കൊണ്ടാണ് ഇതിനെ എടുത്ത് പറയുന്നത് മണ്ണും കുടവും പോലെ. എന്നിട്ട് നിങ്ങൾ മണ്ണിന്റെ സ്ഥാനത്ത് എന്തിനു വയ്ക്കും സച്ചിദാനന്ദത്തെ? അതെന്താ സാധനം? അതറിയത്തില്ല. ഇത് ശരിയായതുകൊണ്ട് അതൊക്കെ ശരിയാവും. എത്ര മണ്ടന്മാരായിട്ടാണ് ഈ വേദാന്തം കേട്ടുകൊണ്ടിരിക്കുന്നതെന്നറിയാം. എങ്ങനെ? അതേ, ഏതിനുദാഹരണം? അതെന്താ സാധനം? അതൊരു പുതിയ തേങ്ങയാണ്. എന്തിനാ നിങ്ങൾ അറിയാത്തത്? അതുള്ളതാ ഇല്ലാത്തതാ? ഈനാം പേച്ച്, ഈനാം പേച്ചിക്ക് നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഈനാം പേച്ച് ഉണ്ടെന്ന് പറഞ്ഞു ഉദാഹരണം പറഞ്ഞുകൊണ്ടത് ഈ നമ്പിച്ച് ഉണ്ടാവും. ഇനം വെച്ചി ഉദാഹരണമാണ് താക്രി പൂക്രി. ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇനം വെച്ചി അതുപോലെ ഇരിക്കുമെന്ന് പറയുന്നു. ഇത് അവസാനം ഇങ്ങനെ പറഞ്ഞൊരു ഒരു പുക പോലെ ഇരിക്കും എന്നാണ് ഞാനും പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഉദാഹരണം യുക്തി എന്ന് പറയുന്നത് കൊണ്ടിത് നമ്മള് എന്താണ് ഒരു തത്വത്തെ ഒരു സിദ്ധാന്തത്തെ ശരിയെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് അംഗീകരിച്ചതിന് ശേഷം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് യുക്തി ഉപയോഗിക്കുന്നത്. അല്ല യുക്തിയിലൂടെ അതിനെ സമർത്ഥിക്കുക. നമ്മൾ ആദ്യം അംഗീകരിക്കണം എന്താണ് ഒരു സച്ചിദാനന്ദം ഉണ്ട്, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഈ പ്രപഞ്ചം സച്ചിദാനന്ദം തന്നെ, ഇതൊക്കെ സിദ്ധാന്തപരമായി അംഗീകരിക്കണം. ഈ സിദ്ധാന്തം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മണ്ണും കുളവും കൊണ്ടുവരുന്നത്. ഇതൊക്കെ ആദ്യം അംഗീകരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് നിത്യാനിത്യ വിവേകദോഹി നിതരാം അണുവേദമാപദ്യ ബാക്കി സമാധി. അവിടെ സമാധി ഷട്കം എന്ന് പറയുന്നത് എന്താണ്, സമാധി ഷട്കലസിത, സമാധി ഷട്കം എന്ന് പറഞ്ഞു അത് തന്നെ എന്താണ് സമ്മതമാതി എന്ന് പറയുന്നത്. ഷട്കം എന്ന് പറഞ്ഞ എന്താ, ഏതൊക്കെ ശ്രദ്ധ എന്നുവെച്ചാ ഇത് വിശ്വസിക്കണമെന്ന്. ശ്രദ്ധ എന്ന് പറയുന്ന അതാണ് വിശ്വാസം. നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, വിശ്വസിച്ചാലേ ഈ പണിക്കിറങ്ങാവും. എന്ത് വിശ്വസിക്കണം, ഒരു സച്ചിദാനന്ദം ഉണ്ട് ആദ്യം വിശ്വസിക്കണം. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ, ഇതിലേക്ക് പോകാൻ. അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. വിശ്വാസമില്ലാത്തവന് ഈ പണി പറ്റത്തില്ല, മുൻകൂറായിട്ട് വേണം. അതാണ് മുക്തികാമോ, മുക്തികാമനായിരിക്കുന്നവൻ, മുക്തിയെ കാമിക്കുന്നവൻ ആദ്യം എന്ത് വേണം, വിശ്വാസം വേണം. എന്തിന് വിശ്വാസം വേണം, സച്ചിദാനന്ദത്തിൽ വിശ്വാസം വേണം. അങ്ങനെ സച്ചിദാനന്ദം, അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവൻ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്തുവരുന്നത്, യുക്തി വിചാരം ചെയ്യുന്നത്.